പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. പ്രകർഷേണ കരോതി ഇതി എന്റെ വ്യുത്പത്തി എന്തിനാണത് ഉണ്ടാക്കുന്നത്? ഗുണാൻ പൃഥക് ഗുണങ്ങളെല്ലാം വേറെ വേറെ ആയിരിക്കും. സൃഷ്ടി പ്രകൃതിയുടെ ജോലിയാണ് സൃഷ്ടി. അപ്പൊ പ്രകൃതി എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ ഗുണങ്ങളെ പേരാക്കുന്നത്? പ്രകൃതി പിരിഞ്ഞ് ഒരു കൂറ് ഭോക്തൃ രൂപം, പ്രകൃതിയുടെ ഒരു ഭാഗം ഭോക്താവായി, സകലവുമായി വെളിയെ സമുല്ലസിക്കും മികപരമാ ഒരു കൂർ ഇതന്തയാലേ വികസിതമാണ്. അത്രയും ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? ബാഹ്യമായിട്ട് മികപരലോകങ്ങളായി ഇത് എന്നറിയുന്നു, ഭോക്താവിനഹം എന്നറിയുന്നു. ഇതൊക്കെ പ്രകൃതിയുടെ പണിയാണ്. ഭോക്താവായിരിക്കുന്നതും ഇത് ഭോഗ്യവിശ്വമാകും, ഭോഗ്യമായിരിക്കുന്നതും പ്രകൃതിയാണ്. അതിന്റെ പിന്നിൽ ആത്മാവുണ്ട്. എന്നാലും പ്രകൃതി ഗുണങ്ങളെ എങ്ങനെ പലതാക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അതാണ്. പല സ്ഥലത്തും പ്രകൃതിയുടെ ഈ സൃഷ്ടിയെ കുറിച്ച് ഗുരു പറയുന്നുണ്ട്. അഗ്ബോദേശകത്തിൽ 75 പ്രകൃതി ജലം തനുഭേനം ആഴി ആത്മാവ് അഹമഹമെന്ന് അലയുന്നത് ഓർമ്മിജാലം അകമലരാർന്ന അറിവൊക്കെ മുത്തു താൻ താൻ നുകരുപതാം അമൃതായി അത് ഇങ്ങ് നൂനം. ഇതും ആ പ്രകൃതി എങ്ങനെയാണ് ഈ പ്രപഞ്ചമായി മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതില് പ്രകൃതിയും അറിവും രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാമായി മാറുന്നത് എന്ന് പറയുന്നത്. അതല്ല, പ്രകൃതി ജലം ഇതൊരു സമുദ്രത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ഇത് പലയിടത്തും ഗുരുവിന് വളരെ പ്രിയപ്പെട്ട ഒരു ഉപമയാണ് സമുദ്രം. ആഴിയും തിരയും കാറ്റും മഴവും പോലെ അവിടെ ആഴമേറുന്ന മഹസാമാഴിയും ഒരുപാട് സ്ഥലത്ത് ആഴി സമുദ്രത്തോട് ഉപമിക്കുന്നു. പ്രകൃതിയാണ് ജലം എന്ന് പറയുമ്പോൾ ഈ ജലം എന്ന് പറയുന്നത് സമുദ്രം നിറഞ്ഞു കിടക്കുന്ന ജലം, അതിനാണ് ഇവിടെ ജലം എന്ന് പറയുന്നത്. സമുദ്രം തെങ്ങി നിറഞ്ഞു കിടക്കുന്ന ജലം. അതാണ് പ്രകൃതി. അതിനെ പ്രകൃതിയായിട്ട് എടുക്കുക. സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന സൃഷ്ടികൾ അതിന്റെ എല്ലാം പ്രകൃതിയായിരിക്കുന്നു, ഉപാദാനമായിരിക്കുന്നു, കാരണമായിരിക്കുന്നത്. അതിനാണ് കൂടെ പ്രകൃതി എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് പ്രകൃതിയായി. പ്രകൃതി വികൃതി രണ്ടായി തിരിച്ചിട്ടാ പറയുന്നത്. പ്രകൃതി എന്ന് പറയുമ്പോൾ കാരണം, വികൃതി എന്ന് പറയുന്നത് ർത്ഥത്തിലാണ് കൂടെ പ്രകൃതി എന്ന് പറഞ്ഞിരുന്നത്. നേരത്തെ പ്രകർഷേണ കരോതി എന്നുള്ള അർത്ഥത്തിലാണ് പ്രകൃതി എന്ന് പറഞ്ഞത്. അപ്പൊ സമുദ്രത്തിൽ നിറഞ്ഞു കടക്കുന്ന ജലം അത് പ്രകൃതിയാണെങ്കിൽ തനുഭേനം ശരീരങ്ങൾ തനു ഏകോചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ശരീരങ്ങളെയും എടുക്കാം. പക്ഷെ ഇതൊരു വ്യക്തിയോട് പറയുമ്പം, ഒരു ശിഷ്യനോട് പറയുമ്പം മനസ്സിലാക്കേണ്ടത് ശിഷ്യന്റെ ശരീരം, ഇതെല്ലാവരിലും അതുപോലെയാണെന്ന് മനസ്സിലാക്കണം. അതാണ് അതിന്റെ ഫേനം എന്ന് പറഞ്ഞാൽ എന്താണ്? പതപത, തിരയടിക്കുമ്പോൾ ഉണ്ടാകുന്ന പത. സമുദ്രത്തിൽ തിര ഇളകുമ്പോൾ ഉണ്ടാകുന്ന പതയാണ് ഫേനം. അതാണെന്ത്? ഓരോ ശരീരങ്ങളും. ഇപ്പൊ ശരീരം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ ശരീരം മാത്രം നടക്കണ്ട, ജീവശരീരങ്ങളും നടക്കുന്ന ജീവനുള്ള ശരീരങ്ങളല്ല. ജീവനില്ലാത്ത ശരീരമാണ് അജ്ജയുടെ ശരീരം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ ഉദ്ദേശിക്കുന്ന ജീവശരീരങ്ങള്, ജീവനുള്ള ശരീരം, അതെല്ലാം പതയാണ്. ആ ജലത്തിലുണ്ടാകുന്ന തിര കൊണ്ട് സംഭവിക്കുന്ന പതയാണ്. ആഴി ആത്മാ, ആത്മാവാണ് ആഴി. ആഴി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? സമുദ്രം എന്ന് പറയുമ്പോൾ ജലം മാത്രമല്ല, കാരണം ഇപ്പോൾ സമുദ്രത്തിലെ ജലം വറ്റിപ്പോയാലും നമ്മൾ പറയും, എന്ത് പറയും? ജലം വറ്റിപ്പോയ സമുദ്രം എന്ന് തന്നെ വീണ്ടും പറയും. അപ്പൊ ജലമാണ് സമുദ്രമെങ്കിൽ ജലം വറ്റിയ സമുദ്രം എന്നങ്ങനെ പറയും. അപ്പോ ആഴി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ജലം. ആ ജലത്തെ ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഭൂഭാഗം, അടിത്തട്ട്, കര, ജലത്തെ ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാം ചേർന്ന് അതും പിന്നെ ആ ജലത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? ആത്മാവെന്ന് അത് അങ്ങനെ പറയാൻ എന്താ കാരണം? കാരണം ഈ ജലം എന്ന് പറയുന്നതിന് ഒരു ആധാരം വേണം കിടക്കാൻ. അപ്പോ ആ ആധാരം കൂടെ ചേർത്ത് ഉള്ള ജലത്തിനെ നമുക്ക് ആഴിയെന്ന് പറയാൻ പറ്റും, അല്ലാതെ വെറും ജലത്തെ ആഴിയെന്ന് പറയാൻ പറ്റില്ല. ജലം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും, ചിലപ്പോൾ ഇല്ലാതെയാകും. വേദി ഇറക്കം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർ പറയും സമുദ്രമില്ല കരയെന്ന് പറയും. വേദി ഏറ്റം സംഭവിക്കുമ്പോൾ എന്ത് വരുന്നു? കര സമുദ്രമായി വരുന്നു. അപ്പോൾ സമുദ്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം മാത്രമാണ്. അതേറി ഇറങ്ങിയിരിക്കുന്ന ആ കര കൂടി ചേർന്നതാണ് ആഴി. അതാണ് ആഴമേറും നിന്മഹസ്സാണ്. ആഴമേറുന്നതെന്തോ അതാണ് എന്ത്? വളരെയധികം ആഴമുള്ളതാണ് ആഴിയുന്നത്. അതാണ് എന്ത്? ആത്മാവ് എന്ന് പറയുമ്പോൾ അതാണ് ആഴമേറും നിന്മഹസ്. മഹസ്സ തേജസ്, ജ്യോതിസ് എന്നൊക്കെ അർത്ഥം. അത് തേജസ് ജ്യോതിസ് എന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ടാണ് അതിന് മഹസ് എന്ന് പറയുന്നത്, തേജസ് എന്ന് പറയുന്നത്. മഹസ് എന്ന് പറഞ്ഞാൽ ജ്യോതിസ് എന്നർത്ഥം. ആഴമേറുന്ന ഒരു ജ്യോതിസാണ്, ഒരു പ്രകാശമാണ് അവര്. ഈശ്വരൻ, ആത്മാവ് എന്ന് പറയും. അത് പൊതുവൊരു ധാരണയുണ്ട്. എന്താണ് സമുദ്രത്തിന്റെ ആഴം? സാധാരണഗതിയിൽ അറിയാൻ പറ്റത്തില്ല. ഒരാള് സമുദ്രത്തിന്റെ ആഴം അളക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരത്തില്ല, ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് വലിയ ആധുനികമായ റഡാറുകളൊക്കെ വെച്ചിട്ട് സമുദ്രത്തിന്റെ ആഴം കണ്ടുപിടിക്കും. പഴയ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. ആരെങ്കിലും സമുദ്രത്തിന്റെ ആഴം അറിയാൻ ഒന്ന് മുങ്ങി നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ അയാൾ തിരിച്ചു വരത്തില്ല. അപ്പൊ അത്രയും ആഴം ഉണ്ടത്, മനുഷ്യനോട് എത്താൻ പറ്റില്ല. അപ്പോ ആ ആഴി ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന അതാണെന്ത്? ആത്മാവ്. അവിടെ അങ്ങനെ ആത്മാവെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ നിശ്ചിതാത്മാവ്, അവിടെ ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ അങ്ങനെയുള്ള ഭേദമൊന്നുമില്ല, ഒരാത്മാവേ ഉള്ളൂ. അതാണ് ആഴിയായിരിക്കും. ആഴിയും തിരയും കാറ്റും അവിടെ ഇത് തന്നെ. ആഴിയെന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. അവിടെ ആ പരമാത്മാവ് എന്ന് പറയുമ്പോൾ അവിടെ പോയിരുന്ന ജീവാത്മാവ് പരമാത്മാവ് അങ്ങനെ ഒരു ഭേദമില്ല. എല്ലാത്തിനും ഇവിടെ ഉൾക്കൊണ്ട് നിൽക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പരമാത്മാവ്. പലയിടത്തും പറയും സമുദ്രം പരമാത്മാവാണ്. വായാണ് ആത്മാവ്. അഹം അഹം എന്നലയുന്നത് ഓർമ്മിജാലം, ഓർമ്മിജാലം, ഓർമ്മികളുടെ ജാലം, കൂട്ടം. ഓർമ്മികളെന്ന് വെച്ചാൽ തിരകൾ, തിരകളുടെ കൂട്ടമാണെന്ത്? അഹം അഹമെന്ന് അലയുന്നത്. അലയുക എന്ന് വെച്ചാൽ അലയടിക്കുക. സമുദ്രത്തിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഓർമ്മിജാലം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. തിരമാലകൾ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സമുദ്രത്തില് സമുദ്രം കാണുമെന്ന് നമുക്കറിയാം. ഈ തിരമാല ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ശബ്ദ കോലാഹലത്തോടുകൂടിയാണ്. അവിടെ സമുദ്രത്തിൽ തിര അടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നു? ശബ്ദം ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ദൂരെയാണെങ്കിലും അവിടെ തിരയടിക്കുന്ന പോലെ ഇവിടെ ഇരുന്നൊക്കെ മഴക്കാലത്ത്. അതാണ് അലയടിക്കുന്നതിന്റെ അഹമഹം. ഈ അഹമഹം എന്ന് പറയുന്ന ഒരു ബോധമാണ്, അസമയം അതൊരു ശബ്ദവുമാണ്, രണ്ടുമാണ്. അഹം എന്നുള്ള ബോധമുണ്ട്, അഹം എന്നുള്ള ശബ്ദവും. സംസ്കൃതത്തിൽ അഹം എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഞാനെന്ന് പറഞ്ഞാൽ. അപ്പോ ഞാനെന്നുള്ള ഈ ബോധം, ഞാനെന്നുള്ള ഈ ശബ്ദം, അത് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. നമുക്ക് യോഗശാസ്ത്രത്തിലൊക്കെ പറയും യോഗികൾ ശബ്ദത്തെ വേർതിരിക്കുന്നു, പക്ഷെ സാധാരണ മനുഷ്യർക്ക് അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. അഹോ എന്നുള്ള ബോധവും അഹോ എന്നുള്ള ആ ശബ്ദവും സാധാരണ മനുഷ്യരല്ല ഉണ്ടാവും. ഏതെങ്കിലും ഒരു ശബ്ദം അഹോന്ന് തന്നെ വേണമെന്നില്ല, സാധാരണ മനുഷ്യൻ അങ്ങനെയാണ്. ഇനി ഒരാൾക്ക് ജീവിതത്തിൽ അയാളെ ശബ്ദം കേട്ടിട്ടേയില്ല, കേൾക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഉച്ചരിക്കാനും പറ്റുന്നില്ല ഒരു ശബ്ദം. രണ്ട് സംഭവിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശബ്ദം അയാളെ സംബന്ധിച്ച് ശബ്ദമൊന്നും കാണത്തില്ല. അപ്പൊ അവിടെ ഒരു ബോധമേ കാണത്തും, അതിനയാളെ അഹമെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്കത് സങ്കല്പിക്കാൻ പ്രയാസം. എങ്ങനെയായിരിക്കും അയാളുടെ ഉള്ളിൽ ഞാനെന്നറിയുന്നു? ഞാനെന്നറിയത്തില്ലല്ലോ. അതേപോലെ ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ശിശു, ഒരു ശിശു ജനിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കണ്ണു തുറന്ന് ലോകമൊക്കെ കാണുന്ന സമയത്ത് അത് തന്നെ അറിയുന്ന പോലെ അവിടെ അതിന് ഞാനെന്നുള്ള ശബ്ദം അതിന് ഇല്ല, പക്ഷെ ബോധമുണ്ട്. തന്നെ കുറിച്ച് അതിന് ബോധമുണ്ട്. അതാണ് അത് വിശക്കുമ്പം കരയുന്നത്, കൊതുക് കടിച്ചാൽ കരയുന്നത്. അപ്പൊ അവിടെ ഒരു ബോധമുണ്ടിലുണ്ട്. പക്ഷെ ഞാൻ എന്നുള്ള തിരിച്ചറിവ് അതിന്, ശബ്ദം ഒന്നും അതിന് കേട്ട് മനസ്സിലാക്കാനോ കഴിയാത്ത ഒരവസ്ഥ അത് പോലിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണോ അഹം എന്നുള്ള ഒരു ശബ്ദം, അഹമഹം നനയുന്ന നനയടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമുദ്രത്തിലെ ഉപമയാണ്. ഊർമിജാലം അതെന്താണ്? തിരമാലകളുടെ കൂട്ടമാണ്. അപ്പൊ ഇവിടെ ഈ പ്രകൃതിയിൽ നിന്ന് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ പ്രകൃതിയിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ആധാരമായിട്ട് എന്തുണ്ട്? പരമാത്മാവും ഉണ്ട്. അപ്പൊ ഈ പരമാത്മാവിൽ നിന്ന് പ്രകൃതിയെ വേർതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പരമാത്മാവ്. നമ്മൾ കരുതുന്ന പോലെ ജലം മാത്രമല്ല സമുദ്രം, ജലവും അതിന്റെ അടുത്തിട്ടും കരകളും എല്ലാം ചേർന്നാണെന്ത് സമുദ്രം. അപ്പൊ ഒരിക്കലും നമുക്ക് പരമാത്മാവിൽ നിന്ന് സമുദ്രത്തെ വേർതിരിക്കാൻ പറ്റില്ല. പറഞ്ഞിരിക്കുന്ന മായനോന അന്യ പ്രകൃതി എന്ന് പറയുന്നത് ആ മായാവിയിൽ നിന്ന് വേറിട്ടൊന്നല്ല. ഈ ഉദാഹരണത്തിൽ അഭേദവും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈശ്വരനിൽ നിന്ന് പ്രകൃതിയെ അങ്ങോട്ട് മാറ്റാം, ആത്മാവിൽ നിന്ന് പ്രകൃതിയെ മാറ്റാൻ പറ്റും. എന്നാൽ പ്രകൃതിയിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. സമുദ്രത്തിൽ ഈ പറഞ്ഞ എന്താണ് ജലവും പതയും തിരമാലകളും എല്ലാ ജലത്തിൽ തന്നെ സംഭവിക്കുകയാണ്. പക്ഷെ ആഴി എന്ന് പറയുമ്പോൾ ജലം മാത്രം അല്ല, സമുദ്രം എന്ന് പറഞ്ഞാൽ ജലം മാത്രം, മൊത്തത്തിൽ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാത്മാവാണ്. അദ്വൈതത്തിൽ പലയിടത്തും പല ഗ്രന്ഥങ്ങളിൽ ഈ രീതിയിൽ തന്നെ വിശദീകരിക്കും. പക്ഷെ പൊതുവേ സാധാരണ ഉദാഹരണമായിട്ട് എടുക്കുന്ന ഇത്രയും ജലവും തരംഗവും അങ്ങനെ എടുക്കാറ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വിപുലമായൊരർത്ഥത്തിലാണ് അതിനെ വിശദീകരിക്കുന്നത്. ആഴി ആത്മാ എന്ന് പറയുമ്പോൾ ഈ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപമയിലെ സവിശേഷതകളല്ല, തത്വത്തെയാണ്. ഇതെല്ലാം ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. പരമാത്മാവും പ്രകൃതിയും ഈ ശരീരവും അഹം ബോധവും എല്ലാം അങ്ങനെ ബന്ധപ്പെട്ടിരിക്കും. എന്റെ പരസ്പര ബന്ധം എങ്ങനെയാണ്? ഇതുപോലെ ഇരിക്കും, ഇതല്ല ഇതുപോലെ. പരമാത്മാവ് ഒരു സമുദ്രം എന്നല്ല പറയുന്നത്. ഈ ഉദാഹരണങ്ങളിൽ നിന്നും ഇവയുടെയൊക്കെ പരസ്പര ബന്ധം നമ്മൾ മനസ്സിലാക്കുമോ അതുപോലെയുള്ള ഒരു അഭേദമായ ബന്ധമാണ്. തരംഗാവലി അതുപോലെ അഭേദമായി വരെയാണ്. എന്തിനോട് അഭേദമായി വരണം? ജലനിധി തന്നിൽ ഉയർന്നിടുന്നു എന്ന് പറഞ്ഞത് പോലെ ഇവിടെ അതിലും കുറച്ചുകൂടെ വിപുലമായിട്ടാണ്. അവിടെ ഈ രണ്ട് കാര്യങ്ങളെടുത്തോളൂ, ബാക്കി ഒന്നിന് സമാനം പറഞ്ഞു. ജലനിധിയിലെ തരംഗങ്ങൾ, സമുദ്രത്തിലെ തരംഗങ്ങൾ. അവിടെ സമുദ്രം എന്ന് പറയുമ്പോൾ ജലത്തെ മാത്രം എടുത്തോളൂ, അല്ലാതെ ഈ പറയുന്ന വിപുലമായ രസത്തിലല്ല പറഞ്ഞു. സമുദ്രവും അതിന്റെ തരംഗങ്ങളും ഇവിടെ അങ്ങനെയല്ല. ആ സമുദ്രത്തിൽ തന്നെ ഇതിനെല്ലാത്തിനും ഉപമകളെ കണ്ടെത്തണം. പ്രകൃതി മായയാണ് പ്രകൃതി എന്ന് പറഞ്ഞ മായയാണ്. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ അവിടെ മായയ്ക്ക് ശരീരത്തിന് അഹംബോധത്തിന് ഈശ്വരന് എല്ലാത്തിനും സമുദ്രത്തിൽ തന്നെ ഉപമാണ കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അകമലരാർന്ന അറിവൊക്കെ മുത്തു താണ്. അകമലരാർന്ന അറിവൊക്കെ അകമലരാർന്ന അകമലരിനെ അർന്ന എന്നർത്ഥം. അർന്ന എന്ന് വെച്ചാൽ ആരുക എന്ന് വെച്ചാൽ പ്രാപിക്കുക. അകമലരിനെ പ്രാപിച്ചിരിക്കുന്ന എന്നുവെച്ചാൽ അകമലരിനെ പ്രാപിച്ചിരിക്കുക എന്ന് വെച്ചാൽ അകമലരിൽ ഉള്ളതെന്നർത്ഥം. ഉള്ളതെന്നോ ഉണ്ടാകുന്നതോ എന്നൊക്കെ പറയാം. എപ്പോഴും അത് കാണത്തില്ല. അതുകൊണ്ട് അകമലർ എന്ന് വെച്ചാൽ മനമലർ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അകമലർ. മനസ്സ് മനമലർ എന്ന് പറഞ്ഞാൽ എന്താണോ മനസ്സിനൊരു പുഷ്പത്തോട് രൂപകഞ്ചിത് അഭേദമായി പറഞ്ഞിരിക്കുകയാണ്. മനസ്സ് തന്നെ ഒരു പുഷ്പമാണ് മനമലർ. കൊയ്തും മനസ്സാകുന്ന പുഷ്പത്തെ അർപ്പിക്കുക എന്നുള്ളത്. അതുപോലെ ഇവിടെ അകമലര് അകമെന്ന് വെച്ചാൽ മനസ്സ് തന്നെ. പല സ്ഥലത്തും അത് അകം അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അകവും പുറവും തിങ്ങും. അവിടെ അകം എന്ന് പറയുന്നത് എന്താണ്? മനസ്സാണ്. തമിഴിലാണ് അത് കൂടുതലും പ്രയോഗിക്കുന്നത്. അകം ഈ പ്രയോഗങ്ങളൊക്കെ തമിഴിൽ നിന്നാണ് കൂടുതലും വരുന്നത്. സംസ്കൃതത്തിലും പറയും അന്തഃകരണം ഉള്ളിൽ. അകം എന്ന് വെച്ചാൽ ഉള്ളെന്നാണ്. അന്തഃകരണം എന്ന് പറയുന്നത് അർത്ഥത്തിൽ തന്നെയാണ്. അകമലരിനെ അർന്നതായ അകമലരിനെ പ്രാപിച്ചിരിക്കുന്നതായ മനസ്സിനെ പ്രാപിച്ചിരിക്കുന്നതായ അറിവ് ഒക്കെ മുത്തതാണ്. അവിടെയുള്ള അറിവെല്ലാം അറിവെന്ന് പറയുന്നത് എന്താണോ അത് ഈ സമുദ്രത്തിലെ മുത്തുപോലെയാണ്. മുത്തെന്ന് പറയാം അങ്ങേറ്റം അമൂല്യമായ സമുദ്രത്തിലെ ഏറ്റവും അമൂല്യമായ വസ്തുവാണ് എന്ത്? മുത്ത്. അതും എന്താണ് ഈ ആഴിയുടെ ഒരു ഭാഗമാണ് മുത്തെന്ന് പറയുന്നത്. അതാണ് ആഴി നിറമ്പി ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ ആഴി അറിവിനെയും ഉൾക്കൊള്ളുന്നു. അതതിന്റെ മുത്താണ്. മുത്തുപോലെ മനസ്സിൽ അറിവ് എന്നുള്ളത് അറിവിനെ ആശ്രയിച്ചാണ് സർവ. സർവ നമ്മുടെ ചിന്തകളും അറിവില്ലെങ്കിൽ എന്താവുന്നുണ്ട്? സർവവ്യവഹാര ഹേതു ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അറിവിന്റെ ഏറ്റവും നല്ല ഒരു നിർവചനമാണ്. എല്ലാ വികാരങ്ങളും വിചാരങ്ങളും സർവതും നടക്കുന്ന എന്തിനെ ആശ്രയിച്ച്? അറിവിനെ ആശ്രയിച്ചിട്ടാണ്. ഒരു ജീവന് എന്ന് പ്രത്യേകം പറയും. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ നമ്മുടെ ഒന്നാമത്തെ ബോധ്യം തന്നെ നമ്മുടെ അറിവാണ്. നമുക്ക് ഈ അറിവില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് വരത്തില്ല. അതാണ് ഉറക്കം. ഉറക്കത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് അറിവില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്കുള്ള ബോധ്യം നമ്മുടെ അറിവാണ്. അപ്പൊ അതാണ് ഏറ്റവും വിലപ്പെട്ട സംഗതി. അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ തത്വചിന്തയും സയൻസും ബ്രഹ്മവും പ്രപഞ്ചവും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ എന്തിനെ ആശ്രയിച്ചിട്ട്? അറിവിനെ. അത് ആ അറിവ് എവിടെ പ്രവർത്തിക്കുന്നു? നമ്മുടെ അകമലരിൽ മനസ്സിൽ പ്രവർത്തിക്കുന്നു. ഉള്ളിലാണ് അറിവ്. നമ്മുടെ ഒരു അനുഭവമാണ് അറിവെന്ന് പറയുമ്പോൾ ഉള്ളിലെന്നും ബാക്കിയുള്ളതെല്ലാം പുറമേ. ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം മനസ്സിന് പുറമേ നിന്നാണ് നമ്മൾ ധരിക്കുന്നത്. അത് പുറമേ എന്ന് പറയാൻ എന്താ കാരണം? നമ്മുടെ മനസ്സിനത് വിഷയമാകുന്നതുകൊണ്ടാണ്. മനസ്സിന് വിഷയമാകുന്ന വെച്ചാൽ അറിവിന് വിഷയമാകുന്നതുകൊണ്ടാണ്. അത് നമ്മൾ പുറമേ എന്ന് പറയുന്നത്. അകമേ പലതല്ലതേകമാകും. ഇവിടെയൊക്കെ അകമെന്ന് പറയുന്നിടത്ത് മനസ്സിനെയാണ്. മനസ്സിനെ ആശ്രയിച്ച് നമുക്ക് അകമെന്നും പുറമെന്നും പറയാൻ പറ്റും. ഇനി ഇവിടെ പറയുന്ന ഈ അറിവിനെ, കേവലമായ അറിവിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് അകം പുറമെന്ന് പറയാൻ പറ്റില്ല. അന്തർബഹിർവതാസീ, ഇതൊക്കെ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. ബഹിരഹം പ്രജ്ഞ സുഷുപ്ത എന്നൊക്കെ പറയുന്നിടത്തും അങ്ങനെ തന്നെ. എവിടെയൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം ഈ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അറിവാണ് മുക്ത്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അതാണ് മുക്ത്. താൻ താൻ നുകരുവതാം അമൃതായി അതിങ് നൂനം. അത് എന്തിനെ? ഈ മുത്ത്, ഈ അറിവ്. ഇങ് ഇങ്ങെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനുഭവ തലത്തിൽ നമ്മളിതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലം, അതിനാണ് ഇവിടെ എന്ന് പറയുന്നത്. അനുഭവ തലം, ജീവന്റെ ഈ അനുഭവ തലം. ഇങ് എന്താണ്? താൻ എന്ന് വെച്ചാൽ ആരാണോ ഇത് അനുഭവിക്കുന്ന അവൻ. നുകരുവതാം അമൃതായി, അമൃതായി നുകരുവതാം, അമൃതായി നുകരുന്നു. നൂനം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട്. അത് ഇങ്ങ് അമൃതായി നുകരുവതാം, അതിനെ ഇവിടെ അമൃതായി അനുഭവിക്കുന്നു. ഇവിടെ മുക്തു താൻ താനെന്ന് ചില വ്യാഖ്യാനത്തിൽ അന്യം എടുത്ത് പറയും, അങ്ങനെയും പറയാം, കുഴപ്പമൊന്നുമില്ല. ഈ നൂനം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണോ? ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഇതിനെല്ലാത്തിനും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് എന്ത്? പ്രകൃതി തന്നെയാണ് ഇവിടെ ജലമായിരിക്കുന്ന ഈ സമുദ്രത്തിൽ ന്യൂനം. എല്ലായിടത്തും ഏവ എന്നുള്ള അർത്ഥത്തിലാണ്. ഹേനം തന്നെയാണ് എന്ത്? ധനുവായിരിക്കുന്നത്. ആത്മാവാണെന്ത്? ആഴിയായിരിക്കുന്നത്. ഉറുമി ജാലം തന്നെയാണ് അഹമെന്നറിയുന്നത്. അകമല്ലരിൽ മനസ്സിലുള്ള അറിവ് തന്നെയാണ് എന്തായിരിക്കുന്നത്? മുത്തായിരിക്കുന്നത്. ആ മുത്തിനെ തന്നെയാണ് അമൃതായി നുകരുന്നത്, ആസ്വദിക്കുന്നത്. നുകരുക എന്ന് വെച്ചാൽ ആസ്വദിക്കുക എന്നുള്ളതാണ്. അമൃതായി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദമായി ആസ്വദിക്കുന്നു. ഇവിടെ നമ്മുടെ ഈ അനുഭവത്തിൽ, നമ്മുടെ അനുഭവത്തിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെ ആ ഉപമകളെ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ എന്തുണ്ട്? മുമ്പ് പറഞ്ഞ പ്രകർഷേണ കരോതി പ്രകൃതി, ഒരു പ്രകൃതിയുണ്ട് ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ഒരു പ്രകൃതിയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അനുഭവത്തിലുള്ളത്. ഉമയം പൂർണ്ണമായി ഒന്നുമില്ല. പിന്നെ എന്താണ് നമ്മുടെ അനുഭവത്തിലുള്ളത്? തനു ശരീരമുണ്ട്. പിന്നെ അവിടെ എന്തുണ്ട്? ആത്മാവ്, ആത്മാവ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണുള്ളത്? അഹമഹമെന്ന, ഇതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഉമയെ വിട്ട് കളയണം. ഉമയെന്ന് പറയുന്നത് നമുക്ക് ഉപേക്ഷിച്ച് കളയേണ്ട സംഗതിയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല നമ്മൾ ഉമയിൽ പിന്നെ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ഉമയിൽ നിന്ന് ഈ പരസ്പര ബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രകൃതിയോട്, പ്രകൃതിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നാണ് എന്ത്? ഈ ശരീരം, തനു. ആ പ്രകൃതിയും ശരീരവും ഉൾപ്പെടെയുള്ള എല്ലാം നിലനിൽക്കുന്ന, എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒന്നാണെന്ത്? ആത്മാവ്. ആത്മാവിൽ നിന്ന് ഇതിനെ നിന്നും നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. അവിടെയാണ്, ആ ആത്മാവിലാണ് നമുക്കെന്ത് അഹമഹം എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് നമുക്ക് ഉള്ളിൽ അറിവിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ആ അറിവ് തന്നെയാണ് നമ്മൾ ആനന്ദമായി അനുഭവിക്കുന്നത്. അപ്പൊ ഇവിടെയും പറയുന്നത് ആനന്ദം അസ്ഥിയത് ഭാതിയത് എന്ന് തന്നെ. ആനന്ദം അസ്ഥി ഭാതി എന്നെല്ലാം പറയുന്നത് ഒരു സാധനം തന്നെയാണ്, അറിവ് തന്നെയാണ്. എന്ത് ആനന്ദമായിരിക്കുന്നത്? ഇവിടെ വീണ്ടും പറയുകയാണ്, നൂനം. ഇതെല്ലാം പരസ്പരം ഇങ്ങനെ ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം യാഥാർത്ഥ്യം. അപ്പോ ഉപമയെ വിട്ടിട്ട് ബാക്കി മാത്രം എടുത്ത് ചിന്തിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ആശയങ്ങൾ ഉപമയിൽ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തുന്നതിനാണ് എന്ത് പറഞ്ഞത്? ഉപമ. പരസ്പര ബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന് കാരണമായൊരു പ്രകൃതിയുണ്ട് എന്ന് മനസ്സിലാകും. അതാണ് പ്രകർഷേണ കരോതീതി പ്രകൃതി എന്ന് പറഞ്ഞു. ആ പ്രകൃതിയിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായത്. ഈ ശരീരത്തിന്റെ ഉള്ളിലാണെന്നുള്ളത് ആത്മാവ്, അഹമഹം എന്ന ബോധം, അറിവ്, ആനന്ദം എല്ലാം ഇതിൽ തന്നെയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടല്ലേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും അറിയുന്നതും. എല്ലാം കേവലം ഒരു വ്യക്തിയുടെ ജീവിത അനുഭവത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. താൻ ഇതിനേക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നു, തന്റെ അനുഭവത്തിൽ ഇതൊക്കെ ഉണ്ട്, തന്നിൽ ഇതൊക്കെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ രീതിയിൽ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉപമയെ വിട്ടിട്ട് മനസ്സിലാക്കണം. ഉപമയിൽ നിന്ന് പരസ്പര ബന്ധത്തെ മനസ്സിലാക്കണം. അത് സമുദ്രവും തിരയും പോലെയാണ്, സമുദ്രവും നുരയും പോലെയാണ്. സമുദ്രവും ജലവും പോലെയാണ്. ഇങ്ങനെ ആ ബന്ധത്തെ മനസ്സിലാക്കിയതിന് ശേഷം ഉപമേയം കളയണം. ഉപമേയത്തെ മാത്രം എടുക്കണം. ഇവിടെ ഉപമ പറയുന്ന അവിടെയൊക്കെ അങ്ങനെയാണ്, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ എന്ന് പറയുന്നിടത്ത് ഇതുപോലെയാണ്. ഉപമകളെ എടുത്ത് പരസ്പര ബന്ധത്തെ മനസ്സിലാക്കിയിട്ട് ആ ഉപമകളെ അങ്ങ് തള്ളിക്കളയണം. ബാക്കിയുള്ളതാണ് അവിടെ പറയുന്ന തത്വം. ഇവിടെയും തത്വം അതാണ്. അപ്പൊ ഇത് നല്ലൊരു കാവ്യഭാഷയിൽ, ഇത് വലിയൊരു കവിയായതുകൊണ്ട് നല്ലൊരു കാവ്യഭാഷയിൽ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന ഒരു സുഖം വരത്തില്ല. കാവ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സുഖം കിട്ടത്തില്ല. അതാണ് ഇവിടുത്തെ കാവ്യരൂപത്തിൽ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം. അത് ആ കാവ്യത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ്. അത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ബോധ്യം വരും അത്രയേ. പക്ഷെ കാവ്യം എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സംഗീതം പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മളീ കേൾക്കുന്ന പല പാട്ടുകളും കുട്ടിക്കാലത്ത് കേൾക്കുന്ന പല സിനിമാ പാട്ടുകളും ഈ പാട്ടുകളൊക്കെ കേട്ട കാലം മുതലേ നമ്മൾ കേട്ടത് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടിന്റെ വരികൾ എന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ 99% പേർക്കും അറിയത്തില്ല. പക്ഷെ അവർക്ക് അതിലെ സംഗീതം അവരിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇതിന്റെ ഇതിലെ കാവ്യവും സംഗീതവും നമുക്ക് ആസ്വദിക്കുന്ന വേറെ ഒരു കാര്യം. ഇനി ഈ സിനിമാ പാട്ടുകളുടെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് 100 അർത്ഥവും കാണത്തില്ല. അർത്ഥം അറിയാതെ പദങ്ങൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് പലതിനും. പറയുന്നതൊക്കെ ഭയങ്കര അബദ്ധങ്ങളും ഒക്കെ ആയിരിക്കും. അത് അർത്ഥം ആരും ചിന്തിക്കാറില്ല. ചിലടത്തൊക്കെ അർത്ഥത്തിന് നമുക്ക് കേൾക്കുമ്പോൾ അർത്ഥം തോന്നിയ അതൊക്കെ ഓർത്ത് കൊണ്ടു നടക്കും. വളരെ പെട്ടെന്നാണ് അർത്ഥം നമുക്ക് തോന്നുന്നതെങ്കിൽ ശരി. മിക്ക സ്ഥലങ്ങളിലും എന്താണ്, നമുക്ക് അർത്ഥം മനസ്സിലാകത്തേ ഇല്ല. ചിലപ്പോൾ അതിൽ അർത്ഥം കാണത്തുമില്ല. പക്ഷെ സംഗീതം മനുഷ്യനെ ആകർഷിക്കും. അതുപോലെ ഇതിനകത്തൊരു വലിയ സംഗീതമുണ്ട്, കാവ്യമുണ്ട്. പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെട്ട് പറയുന്നില്ല, ഇതിങ്ങനെ പാടിയപ്പോൾ എനിക്ക് ഭയങ്കര ലയമൊക്കെ ഉണ്ടായെന്ന് പറയുന്നില്ല. അത് ഈ സിനിമാ പാട്ട് കേൾക്കുന്നത് പോലെയുള്ള ഒരു ലയമാണ്, സംഗീതത്തിന്റെ ലയമാണ്. പിന്നെ തത്വത്തെ ഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മനനം ചെയ്യണം. അതെല്ലാവർക്കും പറ്റത്തില്ല. പലർക്കും അതൊരു ബാലികേറ മലയായി കേറാൻ പറ്റത്തില്ല. മനനം എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷെ പാട്ട് ആസ്വദിക്കാൻ പറ്റും. അത് മതി, ആസ്വദിക്കുന്നവർക്ക് മതി. ചില പറയും എന്താണ്, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം തന്നെ എനിക്ക് പുള്ളിര് കോരുന്നുണ്ട്, സമാധിയിലേക്ക് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അത് മതി. പക്ഷെ ഗുരു പറഞ്ഞ എന്താണ്, മനനം തുടർന്ന് ലയണം. ഇങ്ങനെ കേട്ട് ലയിച്ചാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം, ഇതിന്റെ മനനം തുടർന്നാലേ എന്ത് സംഭവിക്കത്തുള്ളൂ, മായാമതി അറിവാൻ മനനം തുടർന്ന് ലയണം. പലർക്കും അത് കഴിയത്തില്ല. പക്ഷെ അതിനുവേണ്ടി ശ്രമിച്ചു നോക്കുന്ന നല്ലതാണ്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമ്മളിതിന്റെ ഗഹനമായ ആശയത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവനാണ് തത്വത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്. ഈ തത്വത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നതിന് ലയമൊന്നും വരത്തില്ല. അതുകൂടെ മനസ്സിലാക്കണം. തത്വബോധത്തിൽ ലയമൊന്നുമില്ല. പാട്ട് ബോധത്തിലാണ് എന്ത് വരുന്നത്, ലയമൊക്കെ വരുന്നത്. പാട്ട് കേട്ടാൽ ലയം വരും. ഇത് രണ്ട് കാര്യങ്ങളാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ഇതൊക്കെ ഉണ്ടാകുന്ന ഇതൊക്കെ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ലയം എന്തോ ഭയങ്കര സംഗതിയാണ്. ലയം ഉണ്ടാകുന്നെങ്കിൽ ആ വ്യക്തികളെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ്. അത് ഇതിന്റെ മൂല്യം ഒട്ടും കുറയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് ഏതൊരു പാട്ടും കേൾക്കുന്നത് പോലെയാണ്, അതിന്ന് മുന്നോട്ടൊന്നും പോകത്തില്ല. മുന്നോട്ട് പോകണമെങ്കിൽ മനനം വേണം. അതാണ് ഇതുകൊണ്ട് ഇതിന്റെ താല്പര്യം. അതാണ് ഇപ്പൊ പാട്ടെഴുതി ആൾക്കാരെ സൂചിപ്പിക്കണമെങ്കിൽ ഇത് തന്നെ വേണമെന്നില്ല. സിനിമാ പാട്ട് എഴുതിയാലും മതി, പോരെ, ആൾക്കാരെ സൂചിച്ചോളാം. ഇതങ്ങനെയല്ല, ഇതിന്റെ പ്രപഞ്ചത്തിന്റെ തന്റെ ഒക്കെ തത്വത്തെ പറയുകയാണ്. ആ തത്വം അറിയുന്നത് കൊണ്ടും അറിയുന്നത് കൊണ്ടുള്ള ഗുണം അതാണ്. പക്ഷെ അതങ്ങനെ ചിന്തിക്കാൻ ആർക്കും പറ്റത്തില്ല. മനനം ബാലികേറാമലയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ പ്രകർഷേണ കരോതി പ്രകൃതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രകൃതി ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, ഗുണങ്ങളെ വേറെ ആക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇത്രയും സംഭവങ്ങളൊക്കെ നടക്കുന്നത് പ്രകൃതിയിൽ നിന്ന് ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ പ്രകൃതി ചെയ്യുന്നു എന്നാണ് അവിടെ. പ്രകൃതി മാത്രമല്ല പരമാത്മാവും ഉണ്ട്. പരമാത്മാവുണ്ടെങ്കിലും എന്താണ്, പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത്. വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പുരുഷന്മാര് ഗൃഹനായകൻ രാവിലെ ഒരു പത്രമൊക്കെ എടുത്ത് നോക്കി ഈസി ചെയറിൽ ഇങ്ങനെ കിടക്കും. അതേ വീട്ടിലെ അമ്മമാരാണെങ്കിലോ അഞ്ചു മണിയോടെ എഴുന്നേറ്റിട്ട് അടുക്കളയിൽ പണിയോട് പണിയാണ്. ഈ കാലന് ചായ എന്ന് പറയുമ്പോൾ ചായ കൊടുക്കണം, പിന്നെ കാപ്പി എന്ന് പറയുമ്പോൾ കാപ്പി കൊടുക്കണം. ഇതിനു വേണ്ടിയിട്ട് എന്താണ് പണിയോട് പണി, അതാണ് പ്രകൃതി. പ്രകർഷേണ കരോതി, അതൊക്കെ പ്രകൃതിയുടെ ജോലിയാണ് ഇതൊക്കെ ചെയ്യുക. ഈ പുരുഷനാണെങ്കിലും അവിടെ ഈസി ചെയറിലിരുന്ന്, ഇവിടെ അങ്ങനെ തന്നെ പുരുഷനൊരു പണിയില്ല. പുരുഷനിങ്ങനെ എല്ലാത്തിനും ആധാരമായിട്ടിങ്ങനെ നിൽക്കുകയാണ്. പണിയെല്ലാം വീട്ടിലെ പണിയും കേർക്കാണ്. പ്രകൃതിക്കാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പുരുഷനും പ്രകൃതിയും തന്നെ. അപ്പൊ ഈ പ്രകൃതി ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം എല്ലാ പണികളും ചെയ്യുന്നു, എല്ലാ മായുന്നതെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഒരു പുരുഷനുണ്ട് എന്ന് കൽപ്പിക്കുന്നതാണ് ആത്മീയ തത്വചിന്ത എന്ന് പറയുന്നത്. അതാണ്, അങ്ങനെ ഒരു പുരുഷനേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനാണ് എന്ത് പറയുന്നത്, ഭൗതിക ചിന്ത എന്ന് പറയുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ രണ്ടിനെയും ചേർത്തിട്ടുണ്ട്. അവരെ അവിടെ പ്രകൃതിയുമുണ്ട് ആത്മാവുമുണ്ട്. ഇതാണ് ആത്മീയ ചിന്ത, ആത്മീയ തത്വചിന്ത എന്ന് പറയുന്നത്. പ്രകൃതി ജലം തനുഭേനം ആഴ്യാത്മാ ആത്മാവഹമഹം ചേർത്ത് വായിക്കുമ്പോ അങ്ങനെ വായിച്ചാൽ ആത്മാവഹമഹം എന്നലയുന്നത് ഓർമ്മിജാലം അകമലരാളം അറിവൊക്കെ മുത്തു താൻ താൻ. ഈ അവസാന ഭാഗത്തെ അന്യം പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറ്റിയാലും അർത്ഥത്തിന് മാറ്റം വരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയണമെന്നില്ല. നമുക്കവിടെ വായിക്കുമ്പം അർത്ഥം എങ്ങനെ തോന്നുന്നു അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം അർത്ഥത്തിന് മാറ്റം വരും. ഒരു പദത്തെ അങ്ങോട്ട് കൊണ്ടുപോയെന്നോ ഇങ്ങോട്ട് കൊണ്ടുപോയെന്നോ വിചാരിച്ചൊന്നും മാറ്റം വരും. അതുപോലെ വളരെ എന്താണ് ഭംഗിയിൽ പദങ്ങളെ യോജിപ്പിച്ചിരിക്കുകയാണ്. അത് മാറ്റാതിരുന്നാലും നല്ലതാണ്. താൻ നുകരുപതാം അമൃതായ തങ്ങി നൂനം എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം വളരെ സ്പഷ്ടമാണ്. പിന്നെ മാറ്റേണ്ട ആവശ്യം, അതിൽ തന്നെ ഒരു പൂർണ്ണമായ ആശയം വരുന്നുണ്ട്. അതായത് അന്വയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പരസ്പര ആകാംക്ഷ അനുസരിച്ചിട്ടാണ്. ഒരു പദത്തിന് മറ്റൊരു പദത്തോടുള്ള ആകാംക്ഷ കിം കേന കഥം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വരുന്ന ആകാംക്ഷ ഉണ്ട്. അതിനനുസരിച്ചാണ് വേറൊരു പദത്തെ അന്വയിക്കുന്നത്. നടക്കുന്നു എന്നൊരു പദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആകാംക്ഷയുണ്ടോ? എന്താണ് ആകാംക്ഷ? ആര്? അപ്പോ അവിടെ നോക്കണം, എവിടെയെങ്കിലും ഒരു പദമുണ്ടോ? രാമൻ നടക്കുന്നു. അപ്പൊ വീണ്ടും മനസ്സിൽ ആകാംക്ഷ വരുന്നു. എവിടേക്ക്? സ്കൂളിലേക്ക്, ഇതിനാണ് ആകാംക്ഷ എന്ന് പറയുന്നത്. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണം. അങ്ങനെ ഒരു വാക്യത്തിലെ ഒരു ക്രിയയിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആകാംക്ഷ പൂർത്തിയായി. അപ്പം വാക്യാർത്ഥം ബോധം നോക്കേണ്ടവരാണ്. അന്വയം പൂർത്തിയായി. ആകാംക്ഷ പൂർത്തിയാവുന്ന വെച്ചാൽ അന്യം പരസ്പരം ചേർച്ച പൂർത്തിയാവുന്നു. പൂർത്തിയാവുമ്പോൾ നമുക്ക് വാക്യാർത്ഥ ബോധം ഉണ്ടാകുന്നു. ഇതാണ്, അതുകൊണ്ടാണ് അതിന് അന്വയ ബോധം എന്ന് പറയുന്നത്. ശബ്ദബോധം അന്വയ ബോധം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒഴുകി തന്നെ നമുക്ക് എന്തുവരും അർത്ഥബോധം ഉണ്ടാകും. ഞാൻ പ്രത്യേകിച്ച് മാറ്റി പരസ്പരം ചേർന്ന് നടക്കണം, നമുക്കൊരു ബോധമുണ്ടാകും. എന്താ പറയുന്നത്? നമ്മളിവിടെ നമ്മുടെ ഈ അനുഭവത്തിൽ ആനന്ദമായി അനുഭവിക്കുന്നതെല്ലാം ആ അറിവിനെ തന്നെയാണ്. അറിവ് തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. എന്താണ് ആനന്ദം? അത് അറിവ് തന്നെയാണ് ആനന്ദം. അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു.